ഈ മഠാധിപത്യം എന്ന് പറയുന്നത് വന്നത് രാജാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് രാജാവ് വന്ന് എന്ത് ചെയ്യുന്നു, ജനങ്ങളെ തന്നെ അടക്കി ഭരിക്കുന്നു. അപ്പൊ പാരമ്പര്യമായിട്ട് വരുന്നു രാജാധികാരങ്ങളെ വരുന്നത്. അച്ഛൻ രാജാവ് നോമിനേറ്റ് ചെയ്യുന്നു അടുത്ത അധികാരി ആരാണെന്ന്. അപ്പൊ നോമിനേഷൻ രാജാധികാരത്തിലാണ് വരുന്നത്, നോമിനേറ്റ് ചെയ്യുന്നു അടുത്ത ആളായിരിക്കണം രാജകുമാരൻ, പിന്നെ അയാളെ അടുത്ത ആളെ നോമിനേറ്റ് ചെയ്യുന്നു. ഒരു സന്തതി ഉള്ളെങ്കിൽ പ്രശ്നമില്ല, ഒരുപാട് പേരും ഉണ്ടെങ്കിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യണം. അപ്പൊ ഇത് രാജഭരണത്തിന്റെ ഒരു സ്വാധീനം സ്വാഭാവികമായിട്ട് വന്ന് ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമൊന്നും സമൂഹത്തിനില്ല. അപ്പോൾ പൊതുവെ ആശ്രമങ്ങൾ വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു, മഠാധിപത്യം വന്നു. അത് ഈ രാജഭരണത്തിന്റെ ഒരു സ്വാധീനമാണ്. അപ്പോൾ അവിടെ ഒരു സംവിധാനം വന്നു, അതിലൊരു നേതാവ് മഠാധിപതി രാജാവിനെ പോലെ. അപ്പോൾ രാജാവിന്റെ കാലശേഷം എങ്ങനെയാണോ രാജകുമാരനെ നോമിനേറ്റ് ചെയ്യുന്നത്, അതുപോലെ മഠാധിപതി എന്ത് ചെയ്യുന്നു, അടുത്ത ആളിനെ നോമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും ജനാധിപത്യം ഇതുമായിട്ട് യാതൊരു ബന്ധവും. അപ്പൊ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോ അത് ഈ രാജാധിപത്യം നല്ലതാണെന്ന് പറയണമെങ്കിൽ മഠാധിപത്യം നല്ലതാണ്. രാജാധിപത്യം സമൂഹം തിരിച്ചറിഞ്ഞത് മോശമാണെന്ന് പറഞ്ഞ് പലയിടത്തും തള്ളിക്കളഞ്ഞ്, അല്ലെങ്കിൽ രാജ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി പുതിയ പുതിയ ഭരണ സംവിധാനം വന്നത്, ഇംഗ്ലണ്ടിലും മറ്റും അങ്ങനെ സംഭവിച്ചു. ഒരു രാജാധികാരത്തെ എന്ത് ചെയ്തു, ചുരുക്കി ചുരുക്കി ചുരുക്കി കൊണ്ടുപോകും, എന്നിട്ട് ജനങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുത്തു. അപ്പൊ അത് രാജാധികാരം മോശമായതുകൊണ്ടാണ്. ഒരാളുടെ കയ്യിൽ അധികാരം കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അയാള് നല്ലവനായിക്കൊള്ളട്ടെ, അയാള് നല്ലവനായാലും അയാളിൽ ദുഷ്ട പ്രവണതകളുണ്ടാവും, അധികാരത്തോട് ആർത്തിയുണ്ടാവും, സമ്പത്തിനോട് ആർത്തിയുണ്ടാവും, കീർത്തിക്ക് ഇതുണ്ടാവും. അപ്പോ രാജ്യം വലുതാക്കണമെന്ന്, അയൽ രാജ്യങ്ങളൊക്കെ ആക്രമിക്കണം, കീഴ്പ്പെടുത്തണം, അതിനുവേണ്ടി സൈന്യം വേണം. അപ്പൊ സൈന്യത്തെ ഒരുപാട് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സമ്പത്തിന്റെ അടുത്ത് സൈന്യത്തിന് മുടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കാരണം ആക്രമിക്കുന്നവന് വലിയ സൈന്യം വേണം. അപ്പൊ അവർ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന പട്ടാളക്കാരൊക്കെ ആയിരിക്കും, സാധാരണ ജനങ്ങൾ പട്ടിണി കിടക്കും. ഇവിടെയൊക്കെ പണ്ട് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അവർ പോയി കൊള്ളയിടും, കൊള്ളയിടുന്ന മുതലെല്ലാം പട്ടാളക്കാരും എല്ലാവരും കൂടെ പങ്കിടും, സാധാരണ ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടും. അവരെ ഇന്ന് വീണ്ടും എന്ത് ചെയ്യും, കരം പിരിച്ച് പണം ഉണ്ടാക്കി വീണ്ടും സൈന്യത്തെ വളർത്തും. തന്നെ അവർക്ക് എപ്പോഴും ആക്രമിക്കണം, ആക്രമണത്തെ നേരിടണം. ഇതൊക്കെ രാജാധിപത്യത്തിലെ ദോഷങ്ങളാണ്. ഇത് മനുഷ്യൻ തലമുറ തലമുറകളായി അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യൻ മനസ്സിലായത്, എന്നാൽ ഇത് വേണ്ട, ജനാധിപത്യം കൊണ്ടുവരാം. ജനാധിപത്യത്തിന്റെ ഗുണമെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം ഒന്നും എടുക്കാൻ പറ്റില്ല, കൂട്ടായി ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ തീരുമാനം എടുക്കാനുള്ള ആ അവകാശം ഒരാളില് പാരമ്പര്യമായി സിദ്ധിക്കുന്നില്ല, ജീവിത അവസാനം വരെ സിദ്ധിക്കുന്നില്ല. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ നേട്ടമാണ്. അപ്പോൾ ജനാധിപത്യത്തിന് ഒരിക്കലും ഏകാധിപത്യം വാഴത്തില്ല. അപ്പോ ഗുരു പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഒരു സന്യാസിയെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉള്ളതിൽ ഭേദപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുക എന്നെ അതിനർത്ഥമാണ്. അപ്പൊ ഗുരു എഴുതി വെച്ച യോഗ്യതയുള്ള ഗുരു ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ആ യോഗ്യത വേറെ ആർക്കും ഉണ്ടായില്ല എന്ന് വിചാരിച്ച് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഞാൻ ഉള്ള ആളുകളെ വെച്ച് പൂട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നല്ലൊരു കാളെ തിരഞ്ഞെടുക്കുക, വെച്ച് പൂട്ടുക. അപ്പൊ അത്രയേ ഉദ്ദേശിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ മഠാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമില്ല. അത് രാജാധിപത്യത്തിന്റെ അനുകരണം വന്നാണ്. കാരണം അങ്ങനെ വരുമ്പോൾ അതിന്റെ അധിപതിയായിരിക്കുന്ന ആള്, ഇതാണ് ആധിപത്യം എന്ന് പറയുമ്പോൾ അവിടെ സമ്പത്തും അധികാരം വരുമ്പോൾ ദുഷിക്കും, നല്ല മനുഷ്യർ ദുഷിക്കും. അപ്പൊ ദുഷിച്ചു കഴിഞ്ഞാൽ പരിഹാരമില്ല, മറ്റുള്ളവർ അതിനെ അസഹിക്കേണ്ടി വരും. ജനാധിപത്യമാണെങ്കിൽ അങ്ങനെയല്ല, ഒരിതും ദുഷിച്ചു കഴിഞ്ഞാൽ അവനെ എടുത്ത് പുറത്തു കളയാം, എത്ര അധികാരവും ശക്തിയും പ്രതാപവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തു കളയാൻ പറ്റും. അതാണ് ജനാധിപത്യത്തിന്റെ ഒരു ഗുണം. അതുകൊണ്ട് രാജാധിപത്യത്തെ അനുകരിക്കുന്ന മഠാധിപത്യം ഒരിക്കലും ശരിയല്ല, നോമിനേഷൻ ഒരിക്കലും ശരിയല്ല. അത് ജനാധിപത്യം തന്നെയാണ് ശരി. പിന്നെ നമ്മള് ഏതൊരു സംവിധാനത്തിലും ദോഷങ്ങളുണ്ട്. നമ്മൾ നിരന്തരം ദോഷങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഈ ദോഷങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പരിഹാരമാകത്തില്ല, ദോഷം മാറത്തില്ല, ദോഷത്തിന് പരിഹാരമാകത്തില്ല. അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കണം, എങ്ങനെ ഇതൊക്കെ പരിഹരിക്കാം. പ്രശ്നങ്ങളുണ്ട്, മനുഷ്യൻ ആത്യന്തികമായിട്ട് എന്താണ്, ഒരു ദുർബല ജീവിയാണ് മനുഷ്യൻ. ബലവാനല്ല, ദുർബലനാണ്. അപ്പോ അവന്റെ സാഹചര്യങ്ങളാണ് വളരെ സ്വാധീനിക്കുന്നത്. നിങ്ങളൊരു എന്താണ്, നിങ്ങൾ ചെന്ന് വീരപ്പന്റെ കൂട്ടത്തിൽ ചെന്നു കഴിഞ്ഞാൽ, വീരപ്പൻ അറിയാമല്ലോ, നിങ്ങൾ വീരപ്പന്റെ കൂട്ടത്തിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെടിവെക്കാൻ പഠിക്കണം, ആനയെ കൊല്ലണം, പോലീസുകാരെ കൊല്ലണം. എന്തുകൊണ്ട്? നിങ്ങൾ വീരപ്പന്റെ കൂട്ടത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് വീരപ്പന്റെ അനുയായിയായി അവിടെ നിൽക്കാൻ പറ്റും. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ കൂട്ടത്തിൽ ചെല്ലുകയാണെങ്കിലോ, അവിടെ ഒരു ചർക്കമുണ്ട്, നൂല് നോക്കണം, രഘുപതി രാഘവ രാജാറാമെന്ന് പാടണം, അഹിംസയെക്കുറിച്ച് പ്രസംഗിക്കണം. അപ്പൊ നമ്മൾ ഏത് സമൂഹത്തിൽ ചെന്ന് ചേരുന്നു എന്നുള്ളതാണ്. ആ സമൂഹത്തിനനുസരിച്ച് നമ്മൾ മാറും, എല്ലാ വ്യക്തികളും മാറും. അതാണ് എന്റെ പരിഹാരം എന്ന് പറയുന്നത്. ഒരു സമൂഹം മാറി ചിന്തിക്കുകയാണ്, ഇതിങ്ങനെയല്ല, ഇതിങ്ങനെ പോകുന്നത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞൊരു സമൂഹം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചു പേര് അവര് ജനാധിപത്യത്തിന്റെ രീതിയിൽ പുരോഗമനാത്മകമായി ചിന്തിക്കുമ്പോൾ ആ സമൂഹത്തിനൊരു ശക്തി ഉണ്ടാവും. അപ്പൊ ഇനി അതിനെതിരായി ചില പ്രവണതകൾ ചിലപ്പോൾ ആ സമൂഹത്തിൽ തന്നെ കാണും. അവരും ഒന്നുകിൽ അവരതൊക്കെ കൈവിടും, ദുഷിച്ച പ്രവണതകളെ കൈവിടും, അല്ലെങ്കിൽ അത് അവരൊക്കെ അടക്കി ഒതുക്കി അടങ്ങി ഒതുങ്ങിയിരുന്നു. ഇവിടെ അത് ശരിയാവത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ശരിക്കാണ് ശക്തി. അപ്പൊ അതിനോടൊപ്പം നിൽക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് ചിന്തിക്കും. കാരണം ആത്യന്തികമായിട്ട് ശിഷ്ടനോ ആത്യന്തികമായിട്ട് ദുഷ്ടനോട്ടൊരു മനുഷ്യനേ ഇല്ല. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും എന്തുണ്ട്? ദുഷ്ടനുമുണ്ട്, ശിഷ്ടനുമുണ്ട്. ഈ സമൂഹമാണ് നമ്മളെ വളർത്തുന്നത്. നമ്മളെ സമൂഹം ചിലപ്പോൾ നമ്മളെ ദുഷ്ടനായും വളർത്തും. വീരപ്പന്റെ സമൂഹമാണെങ്കിൽ നമ്മളാരാവും? ദുഷ്ടന്മാരാവും. ഗാന്ധിയുടെ സമൂഹമാണെങ്കിലോ നമ്മൾ ശിഷ്ടന്മാരാവും. അപ്പോൾ മനുഷ്യൻ ഏത് വഴിക്ക് വേണോ തിരിഞ്ഞു പോവാം. അപ്പോൾ നമ്മളൊരു ഗാന്ധിയുടെ സമൂഹം നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള ദുഷ്ടത്തിൽ തന്നെ മാറിയിരിക്കും തൽക്കാലത്തേക്കെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ചില അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് സമൂഹത്തിന്റെ ധാരണ താല്പര്യം എന്ന് പറയുന്നത് ജനാധിപത്യമാണെങ്കിൽ ആ സമൂഹത്തിൽ ഏകാധിപത്യ പ്രവണതയുള്ള ആൾക്കാർ കാണും. ഇതൊക്കെ എന്റെ കൈ കിട്ടിയ എന്റെ ഇഷ്ടം പോലെ ഞാൻ പറയുന്ന പോലെ ഭരിക്കാമെന്നുള്ള ആ പ്രവണതയുള്ളവരുമാണ്. പക്ഷേ ബലം ആർക്കാണ്? ആ സമൂഹത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് ബലം. അവർ ചിന്തിക്കുന്നവരാണ്. അവര് ഏകാധിപത്യത്തെ അംഗീകരിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഏകാധിപത്യ പ്രവണതയുള്ളവൻ എന്ത് ചെയ്യും? അവന്റെ ഭാരം ചുരുട്ടി അടങ്ങിയിരിക്കും. അവൻ നന്നാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവനെന്ത് ചെയ്യും, അടങ്ങി ഒതുങ്ങിയിരിക്കും, മറ്റവർക്കൊപ്പം പോകാൻ ശ്രമിക്കും. ഇപ്പൊ സമൂഹത്തിൽ അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സമൂഹം നന്നാകാനുള്ള ഏറ്റവും വലിയ വഴി. ഒരു പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കും. അതില് എന്താണോ ആത്മവഞ്ചനയും കാപട്യവും ഒന്നുമില്ലാതെ സദുദ്ദേശത്തോടുകൂടി അങ്ങനെ ഒരു പൊതുധാരണ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ പരിഹാരം. ആർക്കെങ്കിലും മറ്റ് പ്രവണതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒതുങ്ങും, അവർ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അവർ നന്നാവും. നിങ്ങൾക്ക് വീരപ്പന്റെ കൂട്ടത്തിൽ ചെന്ന് നിന്നിട്ട് നന്നാകാൻ പറ്റത്തില്ല, പ്രയാസമാണ്. പക്ഷെ ഗാന്ധിജിയുടെ കൂട്ടത്തിൽ പോയിരുന്ന നിങ്ങൾക്ക് നന്നാവാനുള്ള അവസരം അവിടെ ഉണ്ട്. ചീത്ത ആയിക്കൂടാന്നില്ല, പക്ഷെ നന്നാവാൻ അവസരം. അപ്പൊ ഇതാണ് ഇതിന്റെ പരിഹാരം. നന്നാകാനുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെ ദുഷ്പ്രവണതകളെ വളർത്താൻ അവസരം കൊടുക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു കൂട്ടായ ഒരു ഇതും. അപ്പൊ നന്മയോ തിന്മയോ ഉള്ളത് വ്യക്തിക്കല്ല, സമൂഹത്തിനാണ്. അങ്ങനെ തിരിച്ചറിയും. സമൂഹം ഒരു നിശ്ചയിച്ച് പ്രവർത്തിക്കുന്നിടത്ത് സമൂഹമായി തന്നെ പ്രവർത്തിക്കുന്നു. വ്യക്തി നന്നാവേണ്ടടുത്ത് വ്യക്തി തന്നെ പ്രവർത്തിക്കുന്നു. രണ്ടും വേണം. കാരണം എന്തുകൊണ്ട്? ഒരു വ്യക്തിയും നല്ലവനോ ചീത്തയോ അല്ല, നമ്മുടെ തെറ്റായ ധാരണയാണ്. സാഹചര്യത്തിനനുസരിച്ച് എല്ലാവരും മാറും. അതുകൊണ്ട് പരിഹാരം, പ്രശ്നങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം പരിഹാരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എന്താ അതിന്റെയൊക്കെ ഒരു പരിഹാരം, എങ്ങനെ നേരെ പോകും? അങ്ങനെ വരുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിച്ച് ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനോട് വൈമനസ്യമുള്ളവർ, സന്തോഷക്കുറവുള്ളവരെല്ലാം ക്രമേണ മാറി വരും. അതാണ് എന്റെ വഴി. പക്ഷെ ഇവിടെ ഏകാധിപത്യം പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ പ്രതിലോമപരമായ ആശയങ്ങൾ, അതൊന്നും ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. അതാണ് അതിന് മറുപടി. മഠാധിപത്യം എന്ന് പറയുന്നത് ഒന്നും ഇനി ഉള്ള കാലത്ത് ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല. ജനാധിപത്യം തന്നെ വേണ്ടത്. പലവണ എന്താണ് ചർച്ച ചെയ്തതാണോ? അതായത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തിലെ ഓരോ പൗരനും രാഷ്ട്രീയ ബോധം ഉണ്ടായിരിക്കുന്നു. സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസിക്ക് ഇവിടെ കൊമ്പൊന്നുമില്ല. സന്യാസി ഒരു പൗരനാണ്. പൗരൻ എന്നുള്ളതിനാണെങ്കിൽ അത് ശരിയായ രാഷ്ട്രീയ ബോധം വേണം. എന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രത്തിന്റെ ഹിതം, ഈ രാജ്യത്തിന്റെ, ഇതിപ്പോ ഒരു രാജ്യമായിട്ടല്ലെങ്കിൽ ഹിതത്തിന് അനുകൂലമായ രീതിയിൽ അയാൾ ചിന്തിക്കണം. അതിന് എന്താണ് ശരിയായ രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് ബോധം വേണം. അതിനൊരു സംശയമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തകടം മറിയും, ഇതിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ താളം തെറ്റും. അത് വേറെയാണ്. രാഷ്ട്രീയ ബോധം വേറെ, കക്ഷി രാഷ്ട്രീയം വരെയാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് എവിടെ ആയാലും ശരി, നിങ്ങൾ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും നിങ്ങൾ മാർക്സിസ്റ്റ് ആയാലും നിങ്ങൾ മറ്റൊരു നേതൃത്വത്തിന് കീഴടങ്ങിയാണ് അവിടെ. അതാണ് സംഭവിക്കുന്ന ദോഷം. നിങ്ങൾക്ക് സ്വന്തമായൊരു കാഴ്ചപ്പാടുണ്ടെന്നാണ് ഗുരു ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. അപ്പൊ ഗുരു തന്നിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ചാണ് ഈ പ്രസ്ഥാനത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചല്ല. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പരിപാടികളുണ്ട്. അപ്പോൾ അത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഗുരുവിന്റെ ശിഷ്യന്മാർ ഒരു പ്രസ്ഥാനത്ത് ഇരിക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൂതന്മാരായോ അടിമകളായോ പ്രവർത്തിക്കാൻ പാടില്ല ഈ പ്രസ്ഥാനത്തിൽ നിന്ന്. പിന്നെ അവരുടെ രാഷ്ട്രീയ ബോധം അവർക്ക് പരമാവധി ഉപയോഗിക്കാമെന്നുള്ള എവിടെയാണ്? ജനാധിപത്യത്തിൽ അവരുടെ ജനാധിപത്യ അവകാശത്തെ വിനിയോഗിക്കുന്നിടത്ത് അവർക്ക് അവരുടെ രാഷ്ട്രീയ ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ വോട്ട് ചെയ്യുന്നിടത്ത്. മറിച്ച് ആശ്രമത്തിന്റെ ഭരണത്തിൽ നമ്മൾ ഒരു രാഷ്ട്രീയ അടിമകളാകാൻ പാടില്ല, മറ്റൊരു നേതൃത്വത്തെ അംഗീകരിക്കാൻ പാടില്ല. ഇവിടെ ഗുരുവിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചാലും വോട്ട് പോകും. അപ്പോൾ രാഷ്ട്രീയം വേണം, പക്ഷെ കക്ഷി രാഷ്ട്രീയം പാടില്ല എന്നാണ് ചുരുക്കി പറയുന്നത്. അങ്ങനെ ആയാലും മുമ്പോട്ട് പോകും. അത് ആഭ്യന്തരമായി. മറ്റതിൽ പ്രധാനമായൊരു വിഷയമുള്ളത് ഈ എന്താണ് ശിവരി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ബഹുജന പിന്തുണയുള്ള പ്രസ്ഥാനമാണ്. ആ ജനങ്ങൾ പല കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണ്. ഇതിനകത്ത് ഇരിക്കുന്നവർ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പാലായി കഴിഞ്ഞാൽ ആ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്. അത് എന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോ മാർക്സിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ വിശ്വാസികൾ അവർ മാർക്സിസ്റ്റുകാർ മാത്രമല്ല, അവർ ബി ജെ പി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവരെല്ലാം നിങ്ങൾക്കെതിരാകും. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വരാൻ ഒരിക്കലും പാടില്ല. എന്നാൽ രാഷ്ട്രീയം മോശമാണെന്നോ രാഷ്ട്രീയ സംഘടനകളൊക്കെ മോശമാണെന്നോ അങ്ങനെ ഒരു നിലപാടെടുക്കാനും പാടില്ല. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ അവര് മോശമാണെന്നുള്ളൊരു സമീപനം നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവർ ഭരണകർത്താക്കളാണ്, നമ്മുടെയും ഭരണകർത്താക്കളാണ്. ജനാധിപത്യമൊക്കെ തന്നെ, പക്ഷെ അവരാണ് എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തണം, പക്ഷഭേദരഹിതമായി എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തി തന്നെ പോകണം. എല്ലാവരുമായിട്ടും മിത്രഭാവത്തിൽ പോകണം, ആരെയും ശത്രുപക്ഷത്ത് നിർത്താതെ. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനകത്ത് നേരിടുന്ന ഒരു പ്രശ്നം, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ താല്പര്യങ്ങൾ ഈ പ്രസ്ഥാനത്തിലൂടെ സംരക്ഷിക്കാൻ ശ്രമിക്കും. കാരണം ഇതിന്റെ പിന്നിൽ ജനങ്ങളുണ്ട്. അപ്പൊ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നവരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ സ്വാധീനിക്കാമെന്നുള്ള ആഗ്രഹം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവിഹിതമായ സ്വാധീനം രാഷ്ട്രീയ പാർട്ടികളുടെ, അതില് ഇതിനകത്തിരിക്കുന്നവർ ഒരിക്കലും വിധേയരാകാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ല. അവർക്ക് അതാ പറയുന്നത്, അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ബോധം വേണം. അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് പോയി ചാടാൻ പാടില്ല. രാഷ്ട്രീയക്കാരുടെ സ്തുതിപാഠകന്മാരാകാൻ പാടില്ല. നമ്മൾ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ആശീർവാദത്തിന് വേണ്ടി പോകരുത്. അതൊക്കെ അബദ്ധമാണ്, രാഷ്ട്രീയ ബോധമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ആശീർവാദം എന്ന് പറയുന്നത് ഗുരുദേവന്റെ ആശീർവാദത്തിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. അപ്പൊ ശിവനി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ആശീർവദിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് രാഷ്ട്രീയ നേതൃത്വത്തിനില്ല. അത് നമ്മൾ തിരിച്ചറിയും. അങ്ങനെയൊക്കെ ചിലർക്ക് ധാരണയുണ്ട്, നമുക്ക് ഇന്നാലേക്ക് ആശീർവാദം വേണം. ആരുടെ ആശീർവാദം വേണം? പത്മശ്രീ ഒരാൾ തരുന്നുണ്ട്, വാങ്ങണം. എന്തുകൊണ്ട്? അതൊരു പാർട്ടിയുടെ സംഭാവനയുണ്ട്, രാഷ്ട്രത്തിന്റെ സംഭാവനയുണ്ട്. തിരിച്ചറിയും. അനന്തവൾ ഒരു രാഷ്ട്രം നിങ്ങളെ അംഗീകരിക്കുക, അതിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത്. ഒരു രാഷ്ട്രം നൽകുന്ന ഒരു ബഹുമതിയാണ്, അതിന്റെ പിന്നിൽ അവർക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരിക്കും, അത് മറ്റൊരു കാര്യം. പക്ഷെ ബഹുമതി രാഷ്ട്രീയ പാർട്ടിയുടെയല്ല, രാഷ്ട്രത്തിന്റെയാണ്. അങ്ങനെ ഒരു ബഹുമതി തന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നതിന് എന്താ കുഴപ്പം? സന്യാസി എന്ന് വെച്ചാൽ ഈ രാജ നമ്മളുടെ ഏറ്റവും തെറ്റായ ധാരണയാണ്, സന്യാസി എന്ന് വെച്ചാൽ നമ്മൾ കൊമ്പുള്ള വർഗമാണെന്ന്. സന്യാസിക്ക് ഒരു കൊമ്പ്, സന്യാസി എന്നൊരു രാജ്യത്തിലൊരു പൗരനാണ്. പൗരാവകാശത്തിനപ്പുറം സന്യാസിക്ക് ഇവിടെ യാതൊരു അവകാശമില്ല. നമ്മളിങ്ങനെ വേഷം കെട്ടി കിടക്കുമ്പോൾ വിവരമില്ലാത്ത മനുഷ്യരും നമ്മളെ കാല് പിടിക്കുന്നു എന്ന് വിചാരിച്ച് അതിൽ കവിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു അവകാശങ്ങളും ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാവുന്നു സന്യാസി എന്ന് പറഞ്ഞ രാജ്യത്തിലൊരു പൗരനാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഒരു പൗരന്റെ അവകാശങ്ങളെ ഒരു സന്യാസിക്കുള്ളൂ. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു പൗരനെ, ഒരു രാജ്യത്തിലെ പൗരനെ, ഒരു സർക്കാരിനെ ആദരിക്കാൻ പറ്റുമെങ്കിൽ ആദരിക്കാം. ആദരവ് സ്വീകരിക്കുന്നതിന് എന്താ കുഴപ്പം? എവിടെയാണ് അതിൽ ധാർമ്മികമായോ നൈതികമായോ നമ്മളെ പെശക എവിടെയാണുള്ളത്? പിന്നെ ഈ ശിബിരി പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് വ്യക്തിയെ ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുശുംബന്മാർക്കെല്ലാം അത് വലിയ കുശുംബുണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും. അവനെന്തിനാ കൊടുത്തത്? എനിക്ക് തരേണ്ടല്ലേ എന്ന് ചിന്തിക്കും. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇതാണ് ചൊറിയുന്നത്. ഏയ്, അത് നമ്മുടെ സ്ഥാപനത്തിന് കൊടുക്കേണ്ടായിരുന്നു, നമുക്ക് വ്യക്തിക്കല്ല കൊടുക്കേണ്ടെന്ന് ചിന്തിക്കുന്ന അവിടെയാണ്. അത് കുശുംബാണ് എന്ന് പറഞ്ഞാൽ ഈ വിമർശിക്കുന്നവൻ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ, വിമർശിക്കുന്നവൻ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അവനാണ് കൊടുക്കുകയാണെങ്കിൽ അവനപ്പം വിമർശിക്കില്ല, അവൻ പോയി ക്യൂ നിൽക്കും. എന്തിന്? അതിന് വാങ്ങിക്കാൻ. അതുകൊണ്ട് കുശുംബന്മാരുടെ അഭിപ്രായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതാദ്യം മനസ്സിലാവുന്നു. സന്യാസിക്ക് ഇവിടെ യാതൊരു പ്രത്യേകമായ യാതൊരു സിവിലായോ ക്രിമിനലായോ യാതൊരു അവകാശങ്ങളും ഇല്ല. സിവിൽ ക്രിമിനൽ നടപടിക്കെല്ലാം മറ്റേതൊരു വ്യക്തിയും പോലെ സന്യാസി വിധേയനാകണം. നിങ്ങൾക്കൊരു കോടതി ചെന്നിട്ടോ ഒരു ബ്യൂറോക്രസി സംവിധാനത്തിൽ ചെന്നിട്ടോ ഞാൻ സന്യാസിയാണ് എനിക്കെന്തെങ്കിലും പ്രത്യേകത വേണമെന്ന് പറയാനുള്ള യാതൊരു കാര്യവും. സന്യാസി അവനിൽ ചില ദിവ്യത്വങ്ങൾ ഇങ്ങനെ ആരോപിച്ചു നോക്കിയാണ് ഞാൻ ദിവ്യനാണെന്ന്. അതീ കഴിഞ്ഞാൽ അത് എനിക്ക് യാതൊരു അർത്ഥമില്ല. അത് ആദ്യം തിരിച്ചറിയും. ഇതാണ് വലിയ അഭിമാനവും അഹങ്കാരവും ഒക്കെ ഉണ്ടാക്കും. നമ്മളെന്ത് ഭയങ്കര കൂടിയ ആൾക്കാരാണ് എല്ലാരും നമ്മളെ. ഈ സന്യാസിയിലെ പൂർവാശ്രമം എന്നൊക്കെ പറയുന്നത് ഈ പഴയ സാധനങ്ങളാണ്. പൂർവാശ്രമം എന്താ ഈ പൂർവാശ്രമം? സന്യാസി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ആരും പുതിയതൊന്നും ആകത്തില്ല. അവനെന്താണോ അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അങ്ങനെ സന്യാസി സ്വീകരിക്കുമ്പോൾ പുതിയതാളാകുന്നു. പോലീസായാൽ പുതിയതാവണം, പട്ടാളമായാൽ പുതിയതാവണം, ഒന്നും ആകത്തില്ല. അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഓരോരുത്തർക്ക് സന്യാസിയായി ജീവിക്കണമെന്ന് ഒരാൾക്ക് ഇഷ്ടം വന്നാൽ അങ്ങനെ ജീവിക്കുന്നു. അധികം ഞാനകത്ത് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളെ സന്യാസിയാക്കാൻ പറ്റും? ആർക്കെങ്കിലും പറ്റുമോ? സന്യാസി എന്തുകൊണ്ടായി? അതിഷ്ടം. അതീ കഴിഞ്ഞ് സന്യാസി യാതൊരു അർത്ഥവുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തിനും നീ സന്യാസി? അതെന്റെ ഇഷ്ടം. അങ്ങനെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിന് പൂർവാശ്രമം, പരയാശ്രമം, അങ്ങനെയുള്ള ആശ്രമങ്ങളൊന്നുമില്ല. അതൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ ആൾക്കാർ ഈ പൂർവാശ്രമം എന്ന് പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാകണം. പൂർവാശ്രമം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഈ ഗൃഹസ്ഥന്മാർ പ്രായമാകുമ്പോഴത്തേക്ക് അവർ ഈ അവരുടെ വീട്ടു ചുമതലകളൊക്കെ മക്കളെ കേൾപ്പിച്ചിട്ട് അവർ പഴയകാലത്ത് സന്യാസിയാകും. സന്യാസത്തിന് പോകുമെന്ന് പറഞ്ഞാൽ പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കാശിക്ക് പോകും, അതാണ് സന്യാസം. എന്റെ ഒരു അപ്പൂപ്പം കാശിക്ക് പോയിട്ടുണ്ട്. ഒരു വിവരമില്ല, ചത്തോ ജീവിച്ചോ സ്വാമിയായോ ആസ്വാമിയായോ ഒരു വിവരമില്ല, ആർക്കും ഒരു വിവരമില്ല. അങ്ങനെ കാശിക്ക് പോയി, ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയി, ഭാര്യയും രണ്ട് മക്കളെ ഉപേക്ഷിച്ച്, എന്റെ അമ്മൂമ്മ എന്റെ ആരെ അമ്മയും അച്ഛൻ അമ്മാവനെയും ഉപേക്ഷിച്ചിട്ട് ഈ മനുഷ്യൻ കാശിക്ക് പോയി. അപ്പോ അത് ഇതാണ് പഴയകാലത്തെ സന്യാസം. അപ്പൊ ഈ സന്യാസത്തിന് ഇങ്ങനെ ഗൃഹസ്ഥൻ തന്റെ വീട് ഉപേക്ഷിച്ച് ഇങ്ങനെ സന്യാസത്തിന് പോകുമ്പോ അയാൾ അതുവരെ ഗൃഹസ്ഥാശ്രമത്തിലായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഗൃഹസ്ഥനെന്ന് വെച്ചാൽ എന്താ, ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, കുടുംബകാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആളാണ്. അയാൾ മുമ്പോട്ട് പോകുമ്പം വീണ്ടും ഇതൊക്കെ മനസ്സിൽ കടന്നു വരും. എന്ത് ഗൃഹസ്ഥാശ്രമം? ഇപ്പൊ അയാൾ ഏതാശ്രമത്തിൽ? സന്യാസാശ്രമം. അയാളെ മനസ്സിൽ എപ്പോഴും എത്രയോ കാര്യം കടന്നു വരും. ഭാര്യയെന്ന് ഒരാൾക്ക് മറക്കാൻ പറ്റില്ല. പൂർവമായ ഗൃഹസ്ഥാശ്രമത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ മറന്നു വരും, മറക്കാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും. അയാളെന്നാ സന്യാസത്തിലുമാണ്, അവിടെ ഒരു സംഘർഷം ഉണ്ടാവും. അപ്പൊ അന്ന് അതിന് പറഞ്ഞു കൊടുത്ത ഒരു വിദ്യയാണ് എന്താണ്, നിങ്ങൾ ഉപേക്ഷിച്ചെന്തോ അത് നിങ്ങളുടെ പൂർവ്വ ആശ്രമമാണ്. ഇപ്പൊ നിങ്ങളെന്താണ്, സന്യാസ ആശ്രമമാണ്. അപ്പൊ ഈ പൂർവ്വ ആശ്രമത്തെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യാതിരിക്കുക. പൂർവാശ്രമത്തെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് ഈ പൂർവാശ്രമം വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഇവിടെ സ്വസ്ഥത കിട്ടത്തില്ല. അവിടെ ഇരുന്നാലും മക്കളിപ്പോ എന്ത് ചെയ്യായിരിക്കും, ഭാര്യ എന്ത് ചെയ്യായിരിക്കും. അതുകൊണ്ടാണ് പൂർവാശ്രമം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വന്നത്, ഗൃഹസ്ഥ സന്യസിക്കുമ്പോഴാണ്. അവിടെയാണ് പൂർവാശ്രമം വരുന്നത്. നിങ്ങളിപ്പോ എന്താണ്, ഗാർഹസ്ഥ്യം സ്വീകരിച്ചില്ല എന്നുവെച്ചാ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കും. ബ്രഹ്മചര്യത്തിൽ സന്യസിച്ചു കഴിഞ്ഞാൽ സന്യാസിന് മുമ്പ് അയാൾ ബ്രഹ്മചാരിയായിരുന്നു, സന്യസിച്ചാലും എന്തായിരിക്കും, ബ്രഹ്മചാരിയായിരിക്കും. അവിടെ പിന്നെ പൂർവ്വാശ്രമം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഏർപ്പാടില്ല. എന്തുകൊണ്ട്? സന്യസിക്കുന്നതിന് മുമ്പ് അയാൾ എന്തായിരുന്നു, കത്തുന്നുണ്ട്. സന്യസിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇപ്പൊ പൂർവാശ്രമം അങ്ങനെ ഒന്നുണ്ടോ? ആ, അപ്പൊ അതൊക്കെ ഇങ്ങനെ പഴയകാലത്ത് പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ പറയുക. അതുകൊണ്ട് പൂർവാശ്രമത്തിലെ അച്ഛൻ, പൂർവാശ്രമത്തിലെ അമ്മ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എന്റെ അച്ഛൻ എന്റെ അമ്മ ഇത് തന്നെ പറയാം. അവരൊന്നും നിങ്ങൾ സന്യാസിയെന്ന് പറഞ്ഞ് അവരൊന്നും ഡബിൾ റോൾ എടുക്കത്തില്ല. സന്യാസിയായപ്പോ പിന്നെ പൂർവാശ്രമത്തിലെ അച്ഛൻ വേറൊരു അച്ഛൻ, സന്യാസിയായി കഴിഞ്ഞാൽ പൂർവ്വാശ്രമത്തിലെ അമ്മ, അങ്ങനെയൊന്നുമില്ല. അച്ഛനുമ്മയൊക്കെ അത് തന്നെയാണ്. നിങ്ങൾ സന്യാസിയായാലും അല്ലെങ്കിലും അങ്ങനെ പറയുന്നതൊക്കെ എന്തോ ഒരു പാപമാണ് സന്യാസത്തിന്റെ. ചിലത് നമ്മൾ ഇങ്ങോട്ട് വന്ന് പഠിപ്പിക്കും. എന്താണ് നമ്മൾ അച്ഛനെന്ന് പറഞ്ഞാൽ ചോദിക്കും, എന്താണ് പൂർവ്വാശ്രമത്തിലെ അച്ഛനാണോ, പിന്നെ അല്ലാതെ എവന്റെ അച്ഛനാണോ നമ്മൾ അച്ഛനെന്ന് വിളിക്കുന്നത്? ഇപ്പൊ പൂർവ്വാശ്രമം മനസ്സിലായ ആ പിന്നെ ബാക്കിയിലേക്ക് വരാം. അടുത്തത് പൂർവാശ്രമം എന്ന് പറയേണ്ട ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നൊരാൾ സന്യസിച്ച അയാൾക്ക് പൂർവാശ്രമം എന്ന് പറയുന്ന ഒരു വലിയ ഭാരമാണ്, ബർഡനാണ്. അതിനയാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ പൂർവാശ്രമം എന്ന് പറയുന്നത് പൂർണ്ണമായും അയാളെ മനസ്സിൽ നിന്ന് കളയാൻ ആവശ്യപ്പെടുന്നത്. അയാൾക്ക് പൂർവാശ്രമമുണ്ട്, കാരണം ഇപ്പൊ അയാൾ സന്യാസാശ്രമത്തിന് മുമ്പ് എന്തിനുമായിരുന്നു, എന്തിലായിരുന്നു, മുമ്പ് എന്തിലായിരുന്നു, ഗൃഹസ്ഥാശ്രമത്തിൽ. അപ്പൊ അയാൾക്ക് പൂർവാശ്രമമുണ്ട്. ബ്രഹ്മചാരി സന്യാസിയാകുമ്പോ അവിടെ പൂർവാശ്രമമുണ്ട്. മനസ്സിലായോ? പിന്നെ ചോദ്യം എന്ന് പറയുന്നത് കുടുംബക്കാരോട് ബന്ധുക്കളോട് അവരോടൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യമല്ല അത്, അത് വ്യക്തി സ്വാതന്ത്ര്യമല്ല. കാരണം നിങ്ങളിപ്പോ എന്താണ് സന്യാസം എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചു. സന്യാസം എന്ന് പറയുമ്പോൾ എന്താണ് ഗുരു പറഞ്ഞിരിക്കുന്നത്? ത്യാഗം. ത്യാഗം എന്നാ പറഞ്ഞിരിക്കുന്നത്. ത്യാഗം വരുമ്പോൾ നമ്മൾ ത്യാഗത്തെ ന്യായീകരിക്കാൻ പോകരുത്. അപ്പോ നമ്മുടെ ത്യാഗത്തിൽ വീഴ്ചകൾ സംഭവിക്കാം, വീഴ്ച സംഭവിച്ചതിനെ ന്യായീകരിക്കുക, അതിനെ അംഗീകരിക്കും. എന്റെ ത്യാഗത്തിൽ ഇന്ന ഇന്ന പെശലുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിനെ അംഗീകരിക്കുന്നത് ന്യായീകരിക്കുന്നതിനേക്കാളും നല്ലതാണ്. അപ്പോ അങ്ങനെ ത്യാഗ ജീവിതം നയിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ത്യാഗ ജീവിതം നയിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുകയല്ല, നിങ്ങൾ സന്യാസിമാരുടെ ഒരു പ്രസ്ഥാനത്തിൽ വന്നു ചേർന്നു. സന്യാസിമാരുടെ ഒരു പ്രസ്ഥാനത്തിൽ വന്നു. ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇതിലെ സന്യാസിമാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ല. ആ പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോ നിങ്ങൾ ഈ സന്യാസ ഈ പ്രസ്ഥാനത്തിൽ നിന്നതിന് ശേഷം ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ വിഭവങ്ങളും സൗകര്യങ്ങളും അതിലെ ഓരോ അംഗങ്ങളും അവരവരുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ പ്രസ്ഥാനം കാണും? കാണത്തില്ല. അപ്പോ ഈ ഈ പ്രസ്ഥാനത്തിന്റെ വിഭവങ്ങൾ, ആ വിഭവങ്ങൾ സമ്പത്തായാലും അധികാരമായാലും എല്ലാം അത് സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കണം. അവരവരുടെ അത് ഗൃഹസ്ഥ സന്യാസിയായാലും ശരി, ബ്രഹ്മചാരി സന്യാസിയായാലും ശരി, അവനവന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ വിഭവങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഗുരുവിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഗൃഹസ്ഥാശ്രമത്തിനും സന്യാസത്തിനും സന്യാസത്തിനാണ് സന്യാസിയായിരിക്കുന്നത്. അപ്പോ ഇവിടത്തെ സമ്പത്തുകളെല്ലാം അയാളെ വീണ്ടും തിരിച്ച് തന്റെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചെലവഴിക്കുന്നു. അത് പാടില്ല, അത് ശരിയായ കാര്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അതിനെയൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാം, പക്ഷെ അത് സത്യസന്ധമല്ല. നമ്മൾ അത് നമ്മുടെ വീഴ്ചയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നശിച്ചു, അത്രയേ ഉള്ളൂ. എല്ലാവരും സമ്പത്തുകൾ എന്ത് ചെയ്യും? ഓരോരുത്തരും പങ്കുവയ്ക്കും, അവരവരുടെ കുടുംബത്തിന് വേണ്ടി പങ്കുവയ്ക്കും. അപ്പോൾ നശിച്ചു പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. സമാധാനമായ ചോദിച്ചു ചെയ്യാൻ പാടില്ല, ഗുരുവിന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ചല്ലേ ഈ പ്രസ്ഥാനം കൊണ്ടുപോകേണ്ടത്? ചെമ്പഴത്തിക്കാർ പോയോ എന്ന് ഗുരു ചോദിച്ച് സ്വന്തം സഹോദരിമാര് കാണാൻ വന്നപ്പോ എന്നുവെച്ചാ എന്തുകൊണ്ടത് കുടുംബത്തിന് ചെലവഴിക്കാൻ പാടില്ല? കാരണം ഈ സമ്പത്ത് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സമ്പത്താണ്. അവര് ഗുരുവിനെ വിശ്വസിച്ചത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അത് ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്വന്തം കുടുംബത്തിനായി വളർത്താൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ചോദിച്ചത് ചെമ്പഴുത്തിക്കാർ പോയോ എന്ന് ചോദിച്ചു. ഇതാണ് മുഖ്യമായിരിക്കുന്ന ഒരാശയം. ഇതിന് മുൻനിരത്ത് തന്നെ മുന്നോട്ട് പോകണം സന്യാസിമാര്. ഇനി ഇതില് എന്താണോ, ഏത് നിയമങ്ങൾക്കും അപവാദമുണ്ട്, അതുകൂടെ പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പഴയകാലത്തെ പോലെ, എന്റെ വീട്ടിൽ 9 പേരുണ്ടായിരുന്നു, ഞാൻ സന്യാസത്തിന് പോയത് അവർ അറിഞ്ഞത് തന്നെ 6 കഴിഞ്ഞു. കാരണം ഒരാളൊന്നും പുറത്തു പോയി ആരും അറിയത്തില്ല ഞാൻ എവിടെ പോയി. പഴയ കുടുംബങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, നീ കുടുംബാസൂത്രണമൊന്നുമില്ല, എല്ലാം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ 10-12 സാധാരണ, കുറേയൊക്കെ ചാവും. നമ്മുടെ കൂട്ടത്തിൽ ആരും ചത്തില്ല, അതുകൊണ്ട് 9 സജീവമായി എന്നൊരു നഷ്ടമുണ്ട്. ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനെ ഉള്ളൂ എന്നിരിക്കട്ടെ, ഒരു മകനേ ഉള്ളൂ, അയാള് എന്ത് ചെയ്തു? അയാളെ ആശ്രയിച്ചാണ് ആ കുടുംബം കുടുംബം കഴിക്കുന്നത്. അപ്പൊ അയാളിങ്ങനെ സന്യാസത്തിൽ വന്നു, ഒരു പ്രസ്ഥാനത്തിൽ വന്ന് ചേർന്ന് സന്യാസിയായി. അപ്പൊ ഈ മാതാപിതാക്കൾ എന്ത് ചെയ്യും? അതൊരു ചോദ്യചിഹ്നമാണ്. അവര് ഇയാൾക്ക് സന്യാസത്തിന് താല്പര്യമെന്ന് അയാളുടെ പ്രസ്ഥാനത്തിൽ വരുമ്പോ, പ്രസ്ഥാനം സമൂഹത്തിന് വേണ്ടിയല്ലേ, അപ്പൊ സമൂഹത്തിന് ചെയ്യുന്ന സേവനം ആ മാതാപിതാക്കൾക്ക് ഈ പ്രസ്ഥാനം ചെയ്യുന്നു. എന്നുവെച്ചാൽ അവരെ സംരക്ഷിക്കണം. കാരണം അവരെ സംരക്ഷിക്കേണ്ടവൻ എന്ത് ചെയ്തു? ഇവിടെ വന്നു, അയാളെ സന്യാസ ധർമ്മത്തിൽ അയാളെ സമൂഹത്തിന് പ്രവർത്തിക്കും. അപ്പൊ ആ പ്രസ്ഥാനത്തിന്റെ ചുമതലയാണ് ആ മാതാപിതാക്കളെ പൂർണമായി സംരക്ഷിക്കേണ്ടത്. കാരണം അയാളെ സംരക്ഷിക്കുന്നില്ലല്ലോ, അയാളെ കൊണ്ട് പ്രസ്ഥാനത്തിന് ഗുണമുണ്ടല്ലോ. അപ്പോൾ പ്രസ്ഥാനത്തിന് അയാളെ പ്രസവിച്ച മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അത് യാതൊരു തരത്തിൽ നിർലോഭമായി തന്നെ അത് ചെയ്യണം. പൂർണ്ണ ഉത്തരവാദിത്വം ആ പ്രസ്ഥാനമായിട്ട് എടുക്കണം. അങ്ങനെയുള്ള ചില അപവാദങ്ങൾ ഇനി പറയാന്ന് വെച്ചാൽ, പൊതു നിയമത്തിന് അത് തന്നെ ഒരാൾ സന്യാസിയായി വന്നു, അയാളുടെ കുടുംബത്തിൽ ഒരാൾക്ക് എന്താണ് സാധാരണഗതിയിൽ അയാൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവശത വന്നു. അപ്പോ ഇത് സമൂഹത്തിന് വേണ്ടിയല്ലേ, അപ്പോ ഒരു അവശതയുടെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് പ്രസ്ഥാനത്തിന് അവരെ അങ്ങനെയൊക്കെ സഹായിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു വേറെയാണ്. ഒരാളിവിടെ വരുന്നു, അയാളുടെ കുടുംബത്തിലെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇവിടുത്തെ സമ്പത്തെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അത് വളരെ മോശമായൊരു കാര്യമാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള അർഹതയുള്ള വ്യക്തികള് പ്രസ്ഥാനം തന്നെ അത് മുൻനിർത്തി അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ അത് എന്താണ്, അത് കഷ്ടമാണ്, അങ്ങനെ ചെയ്യാതിരിക്കാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് ഭാഗവും നോക്കണം. എന്ന് വെച്ചാൽ എവിടെയാണോ അത് ആവശ്യമായി വരുന്നത് അവിടെ വിവേചനം ഉപയോഗിക്കും. അങ്ങനെ ഒരിടത്ത് ആവശ്യമായി വന്നാൽ ആ കുടുംബത്തെ സംരക്ഷിക്കണം. അതവര് അത് അവശ്യതയുടെ പേരിലാണ്, അതവരുടെ ലൗകികമായ സുഖഭോഗങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്കൊരു സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതിന് ദോഷമില്ല. അവരെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിനും ദോഷമുണ്ടെന്ന് ഞാൻ പറയത്തില്ല. അതിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അങ്ങനെ എന്താണ് ഒരു സന്യാസിയുടെ ആശ്രയത്തിൽ കഴിയേണ്ടി വരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അവരെയൊക്കെ സംരക്ഷിക്കും. കാരണം അത് സമൂഹത്തിന് ചെയ്യുന്ന പ്രവൃത്തിയാണ്. മറിച്ച് സമ്പത്ത് അടിച്ചു മാറ്റുക, കുടുംബക്കാരെ തിരികെ കയറ്റുക, അങ്ങനെയുള്ള പരിപാടികൾ അത് ഒഴിവാക്കണം. മനസ്സിലായോ? ഇനി സംശയമുണ്ടോ? അത് രണ്ടിനും രണ്ടായി കാണും. കാരണം ഇന്നിപ്പോ എന്താണ്, ഒരു അച്ഛനമ്മയ്ക്ക് ഒരു ഒരു സന്താനമേ കാണും. അയാൾ സന്യസിക്കാൻ പോയി കഴിഞ്ഞാൽ, അയാളുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അവരാരും സംരക്ഷിക്കും? അവർ തെരുവിലിറങ്ങി ഭിക്ഷയുണ്ടോ? ഇല്ലല്ലോ. സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് അതിനെ ഏറ്റെടുക്കണം. അങ്ങനെ ചെയ്യണം. ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല. അതായത് ഇപ്പൊ ഈ തലമുണ്ടനം ചെയ്യുന്നു, മനസ്സിലായോ? പേര് മാറ്റുന്നു, നിങ്ങൾ രാവിലെ ഉറക്കമണിയിക്കുന്നു, മനസ്സിലായോ? രാവിലെ ഉറക്കമണിയിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ക്ഷീണം വരത്തില്ല, വരുവല്ലേ? ഒരു ഉന്മേഷക്കുറവുണ്ടോ? അപ്പൊ ഒരു ചൂട് ചായ കുടിച്ചാലോ എന്തായിരിക്കും? ഒരു ഉന്മേഷം വരത്തില്ലേ? പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴോ അന്ന് വീണ്ടും ചായ കുടിക്കണ്ടേ? ഈ മുട്ടയടിക്കുക, ഡ്രസ് ഇടുക എന്നൊക്കെ പറയുന്ന ഈ ചൂട് ചായ കുടിക്കുമ്പോൾ വരെയുള്ളൂ, ഒരു 10 മിനിറ്റേ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ ആള് വീണ്ടും പഴയതുപോലെ തന്നെ. അപ്പോ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണെന്ന് തോന്നും. ജോലിയിലൊക്കെ ഇങ്ങനെ തലയൊക്കെ ഉയർത്തി പിടിച്ച് നടക്കും, ഉണ്ടോ പുതിയൊരു അവതാരം കൂടി ഇറങ്ങിയിരിക്കണമെന്നൊക്കെ സ്വയം തോന്നും. 4 ദിവസം കഴിയുമ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ. ഈ വ്യക്തി മാറണമെന്നുണ്ടെങ്കില് അവന്റെ നിരന്തരമായ ജാഗ്രതയും അവന്റെ ചിന്തയും അവന്റെ പ്രവൃത്തികളും, അതിനാണ് സാധന എന്ന് പറയുന്നത്. അവന്റെ തപസ്സും കൊണ്ട് വ്യക്തിയിൽ മാറ്റം വരും. അത് ഒരു ദിവസം തലമുട്ട അടിച്ചെന്നോ കാവി എടുത്ത് ചുറ്റിയെന്ന് വിചാരിച്ചു ഒരു മാറ്റം സംഭവിക്കും. മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അവന്റെ തീവ്രമായ പരിശ്രമം കൊണ്ട് അവന് മാറ്റം വരും, അല്ലാതെ വ്യക്തിയിൽ ഒരിക്കലും മാറ്റം വരത്തില്ല. അങ്ങനെ പരിശ്രമം നടത്തിയാൽ തന്നെ മാറ്റം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മാറ്റം വരുന്നതിനുള്ള ഒരേ ഒരു സാധ്യത അവിടെ മാത്രമാണ്. പിന്നെ എന്താണ് ഈ മുട്ടയടിക്കുക, കാവിളി, ഇതൊക്കെ ഒരു ഏർപ്പാട്, ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, സംവിധാനത്തിന്റെ ഒരു അത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ പോലീസായിട്ട് കയറി, കുറച്ചു ദിവസം കഴിയുമ്പോൾ ഹെഡാവും, ഇത്രയേ ഉള്ളൂ. പോലീസ് ഹെഡായാലും ആര് തന്നെ, പോലീസ് തന്നെ, മാറ്റമൊന്നുമില്ല. അതുപോലെ ആദ്യം കൂടെ ഉള്ള ഡ്രസ്സൊക്കെ കൊടുത്തു കിടന്ന്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ഞയായി, അത് കഴിഞ്ഞപ്പോൾ എന്തായി, ചുവപ്പായെന്ന് വെച്ചാൽ ആദ്യം പോലീസ്, പിന്നെ ഹെഡ്, പിന്നെ എസ് ഐ. അതിൽ ചിലര് അപൂർവം ചിലർക്ക് ഡി ജി പി ആവും. ഇത്രയൊക്കെ ഉള്ളൂ ഇത്. അതി കഴിഞ്ഞൊന്നും വസ്തുനിഷ്ഠമായി ഒന്നും സംഭവിക്കുന്നില്ല. അല്ല, ഇതുകൊണ്ടൊന്നും മനുഷ്യന് ഒരു മാറ്റമൊന്നും വരത്തില്ല. ആന്തരികമായ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേഷഭൂഷാദികളെന്ന് പറയുന്നത് ഗുരുദേവൻ അതിനൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രവർത്തിക്കുമ്പം എന്താണ്, പോലീസുകാർക്ക് യൂണിഫോം എന്നതുപോലെ തന്നെ സന്യാസത്തിന്റെ ഇതൊക്കെ അയാൾക്കൊരു പരിധിവരെ സഹായിക്കും. എന്തേ, അതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സന്യാസി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ആ വേഷഭൂഷാദികൾ എന്ന് പറയുന്നത് അയാള് ജീവിതത്തിൽ അയാള് സ്വീകരിച്ചിരിക്കുന്ന ആ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ജീവിതത്തിൽ അയാളൊരു ഡിസിപ്ലിൻ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഭാഗമായി ഇതൊക്കെ നന്നായിരിക്കും. എന്നുവെച്ചാൽ സ്വയം ഒരു നിയന്ത്രണത്തിന് ഇത് പോയിരിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെയുള്ളൊരു എന്താണ്, ഈ വേഷമൊക്കെ കൊണ്ട് നിങ്ങൾ ചന്തയിൽ പോയി മീൻ വാങ്ങാൻ പറ്റത്തില്ല അല്ലേ, അത് പറ്റത്തില്ല. നിങ്ങൾക്ക് ഡ്രൈവർ പറഞ്ഞുവിടേണ്ടി വരും, പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വരാം പാകം ചെയ്ത്, എന്നിട്ട് രഹസ്യമായി ഇവിടെ വെച്ച് കഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് പോയി വാങ്ങാൻ പറ്റുമോ? അതാണ് ഇതിന്റെ ഗുണം. കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും ചെയ്യും. സ്വയം പോയി വാങ്ങിക്കൊണ്ട് വെച്ച് കഴിക്കത്തില്ല, ഡ്രൈവർ വിട്ട് എന്ത് ചെയ്യോ വാങ്ങിക്കത്തുള്ളൂ. മനസ്സിലായ ഞാൻ പറഞ്ഞത്? എങ്ങനെ? അത് തീർച്ചയായിട്ടും അതൊക്കെ നിയമത്തിന്റെ. കാരണം സന്യാസി എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിതം നയിക്കുന്ന ഒരാളാണ്. ആ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം അയാൾ സ്വീകരിക്കണം, സ്വീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ അത് ഒക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊക്കെ ആവശ്യമാണ്. അത് പ്രധാനമായിട്ടും സെൽഫ് ഡിസിപ്ലിനാണ് വേണ്ടത്. പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ സമൂഹത്തിലെ പൊതുവായ ഡിസിപ്ലിൻ അയാൾ സ്വീകരിക്കേണ്ടത്, ആ ഡിസിപ്ലിൻ. അതാണ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന ആവശ്യമാണ്, ഡിസിപ്ലിൻ ആവശ്യമാണ്. പണ്ട് ഇവിടെ സർക്കാർ ഭരിച്ച കാലത്ത് ഇവിടെ ഭരിച്ചിരിക്കുന്ന ഒരാൾ, എന്താ അങ്ങയുടെ പേര്, അയാള് പന്മനി വന്നതിനോട് ചോദിച്ചു, ശിവേരി പുള്ളി ഈ പ്രചരണമൊക്കെ കണ്ട് ഇവിടെ നേരിട്ട് കണ്ടപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്, അതാണ് പുള്ളി എന്നെ കാണാൻ വന്നത്. അപ്പൊ എന്നെ പുറത്താക്കാൻ സർക്കാർ വെച്ച ആളാണ് എന്നെ കാണാൻ വന്നത്. ഇവിടെ വന്നപ്പോഴായത് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പൊ എന്നോട് ചോദിച്ചു, ശിവരി മൊത്തത്തിൽ നന്നാക്കി എടുക്കാൻ സ്വാമിക്ക് എന്താ ഒരു നിർദ്ദേശം? ഞാൻ പറഞ്ഞു, നല്ല കാര്യം ഇതാണ്, സന്യാസിമാർക്ക് ഒരു പെരുമാറ്റച്ചട്ടം അവിടെ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് സന്യാസിമാരെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, നമുക്ക് ഒരു പെരുമാറ്റച്ചട്ടം വേണം. സ്വാമി പറഞ്ഞു, താനാരാ ഞങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ? വീണ്ടും എന്റെ അടുത്ത് വന്നു സ്വാമി. അവിടെ പോയി പറഞ്ഞപ്പോ അവര് നമ്മളെ രക്ഷയില്ല, ഇവരെയൊക്കെ നന്നാക്കാൻ വലിയ പ്രയാസമാണ്, അവരെ ചട്ടങ്ങളൊന്നും പാലിക്കാൻ താല്പര്യമില്ല, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാളിനെ കണ്ടിട്ടുണ്ട്, രണ്ടു മണി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം വേണ്ടതാണ്, അത്യാവശ്യമാണ്, ഒരു ഡിസിപ്ലിൻ വേണ്ടതാണ്. അത് സമൂഹമായി അത് വേണം. ആ ഡിസിപ്ലിൻ ആരെങ്കിലും ആരും വ്യതിചലിക്കാൻ പാടില്ല, വ്യതിചലിച്ചാൽ അവരുടെ പേരിലും നടപടി വേണം. അതാണ് പറയുന്നത്, ഇങ്ങനൊക്കെ പൊതുവായ ഒരു ധാരണ വേണം, ഇതൊന്നും ബലം പ്രയോഗിച്ച് ചെയ്യാമെന്നുള്ള കാര്യങ്ങളല്ല. പൊതുധാരണ എത്തിച്ചേരണം, ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ അംഗങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം നിർബന്ധമാണ്, അവരിങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ പൊതു വേദി ഒന്ന് ചർച്ച ചെയ്യണം, അത് ഇന്ന കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അത് അവിടെ പരിഹരിക്കണം, ചർച്ച ചെയ്ത് പരിഹരിക്കണം. പൊതുവായി അങ്ങനെ ധാരണ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം പോകും, ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. കാരണം അങ്ങനെ തീരെ മോശക്കാരനായ ഒരുത്തൻ ഈ മാർഗത്തിലേക്ക് വരത്തില്ല. അവർക്ക് ക്വാളിറ്റി ഉള്ളവർ തന്നെയാണ് ഈ മാർഗത്തിൽ വരുന്നത്. പക്ഷേ സംഭവിക്കുന്ന എവിടെയാണ് പെസ്സ് സംഭവിക്കുന്നത്? ഒരാൾ ഇവിടെ വന്നതിന് ശേഷമാണ് മോശം വന്നത്, അതാണ് പ്രശ്നം. അതിനിവിടെ അവസരം ഉണ്ടാകും. നല്ല അവരുടെ മനസ്സിലൊരു നന്മയില്ലാതെ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഒരിക്കലും വരത്തില്ല, അങ്ങനെ വരും. പക്ഷെ വന്നു കഴിയുമ്പോൾ വഴിതെറ്റരുത്. ഇത് ഞാനിത് തുറന്നു പറയുന്നുണ്ട്, ബുദ്ധിമുട്ട് തോന്നരുത്, തോന്നിയിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ശരിയാണെന്നാണ് നിങ്ങളുടെ മുഖഭാവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളൊക്കെ തന്നെ പറയുന്നു. സ്വാമിയെ കാണാൻ ഞങ്ങൾക്ക് ഇവിടെ അറിയാമെന്നല്ലേ നിങ്ങൾ പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത് കുറഞ്ഞു പോകാനേ വഴിയുള്ളൂ, ഓടിപ്പോകത്തില്ല, കാരണം നിങ്ങൾക്ക് എന്നെ കാണും അറിയാമല്ലോ. ഞാൻ പറയുന്നത് ഒരിക്കലും ഓടിപ്പോകത്തില്ല. അതുകൊണ്ട് ഒരു നല്ല ഭാവി ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ എപ്പോഴും. പക്ഷെ എല്ലാരും കൂടെ അതിന് വിചാരിക്കുന്നു. തെറ്റായ ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. സച്ചിദാനന്ദ സ്വാമിയുടെ ഇത് ചോദിച്ചായിരുന്നു. നിങ്ങളുടെ വലത് കയ്യിൽ ഭഗവത്ഗീതയും ഇടത്ത് കയ്യിൽ ചാണക്യസൂത്രവും വെച്ചുകൊണ്ട് വേണം ശിവരി മഠത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. നമ്മൾ വായം പഠിച്ചിരുന്നത് ഇത് ശരിയാണല്ലോ, രണ്ടും നല്ല സൂത്രങ്ങളാണ്. കാരണം നമ്മൾ ശരിയെന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണ്, അന്ന് നമുക്ക് ഭഗവത്ഗീതയെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഈ എന്താണ് ചാണക്യസൂത്രത്തെ കുറിച്ചും അറിയത്തില്ല. ഇത് രണ്ടും കൈ വെച്ചുകൊണ്ട് ശിവരി ഭരിക്കണമെന്ന് പഠിപ്പിച്ചതാണ് ഇവിടെ ഈ മുഴുവൻ കുഴപ്പങ്ങളുണ്ടാക്കിയത്, ഇവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ശിവരിയിൽ ഇത് രണ്ടും ആവശ്യമാണ്, ഏത് ഭഗവത്ഗീതയും വേണ്ട, ചാണക്യസൂത്രവും വേണ്ട, ഗുരു പറഞ്ഞ കാര്യങ്ങൾ മാത്രമുണ്ട്. അപ്പോ ഗുരു പറഞ്ഞ ഒറ്റ കാര്യം മതി, എന്താണ്? ഭഗവത്ഗീതയും വേണ്ട. ഗുരു പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രം മതി, എന്താണ്? എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ, ഈ ബുദ്ധിയിലാണ് പോകേണ്ടത്. എല്ലാവരും സഹോദരന്മാരാണെന്നുള്ള ബുദ്ധിയിൽ പോകാൻ എല്ലാവരും തയ്യാറായാൽ മാത്രം മതി. ഇവിടെ വലിയവനും ചെറിയവനും ഇല്ല, ആരും ആരും കാലിപ്പോയി ചെറിയേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും ഇപ്പൊ എന്ത് ബുദ്ധി വേണം? ആത്മ സഹോദരൻ എന്നുള്ള ബുദ്ധിയിൽ പോയാൽ മതി, ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഭഗവത്ഗീത വേണ്ടെന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു, ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്, യുദ്ധത്തെയും ആത്മീയതയും കൂട്ടിക്കുഴയ്ക്കുന്നതാണ്. ഇത് ഈ ആശയം എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ സ്വാമിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂടാം, നാരായണമൂർത്തി എന്ന് വിളിക്കുകയും ചെയ്യണം. അപ്പൊ ആ ഭഗവത്ഗീത വേണ്ട ഇവിടെ, മനസ്സിലായോ? ആത്മീയതയും അടിപിടിയും കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു സാധനമാണ് എന്ത് ഭഗവത്ഗീത. ചാണക്യസൂത്രം എന്നൊരു തൊടാനേ പാടില്ല ആശ്രമത്തിൽ. അങ്ങനെ ഒരു കാര്യമേ, അത് പഴയ കാലത്തിൽ, ഇന്നത്തെ കാലത്ത് പോലും എന്താണ് അതൊന്നും പൂർണ്ണമായി സ്വീകരിക്കത്തില്ല. അതൊക്കെ എത്തിക്സിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. രാഷ്ട്രതന്ത്രത്തിൽ പോലും അത് ഉപേക്ഷിക്കണമെന്ന് പറയുന്ന കാലമാണ് ഇപ്പം. ചാണക്യസൂത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ രാജ്യത്തിൽ ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയ എന്താണ് കാരണം, ചോരന്മാർ അവരുടെ മോഷണം ഇങ്ങനെയൊക്കെ വർദ്ധിച്ച് ജനങ്ങൾ അസ്വസ്ഥരായി, ജനങ്ങൾ ആഭ്യന്തരമായി കലഹമുണ്ടാക്കുമ്പോൾ നിങ്ങളതിനെങ്ങനെ നേരിടണം? ചാണക്യൻ എന്താ പറയുന്നത്? നിങ്ങൾ നേരെ തൊട്ടടുത്ത രാജ്യത്ത് പോയി ആക്രമിക്കുക, രാജാവിനോട് പറയുകയാണ്. ആക്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ജനങ്ങളെല്ലാം ഒന്നാവും, രാജാവിന്റെ കൂടെ ആയിരിക്കും. കാരണം മറ്റവൻ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം, അയൽവാസിയെ ആക്രമിച്ചാൽ മതി. അത് പലതരത്തിൽ ആക്രമിക്കണമെന്ന് പറയുന്നു, പലതരത്തിൽ. അവന്റെ ഡാം ചെന്ന് പൊട്ടിച്ചു വിടുക, ഇനി വേണ്ടിയിരുന്ന സ്വന്തം ഡാം പൊട്ടിക്കുക, ജനങ്ങളെ എന്തായാലും ഒരുമിപ്പിക്കുക, പ്രശ്നത്തിൽ നിന്ന് കരകയറുക. ഇങ്ങനെയൊക്കെയുള്ള കുതന്ത്രങ്ങളാണ് ഏവൻ പറഞ്ഞിരിക്കുന്നത്. പഴയകാലത്ത് ഈ രാജാക്കന്മാർ തമ്മിൽ അടിക്കുന്ന കാലഘട്ടത്തിൽ അതിനൊക്കെ പ്രസക്തിയുണ്ട്. ഇന്ന് അതിനൊന്നും യാതൊരു എന്താണ് പ്രസക്തിയുണ്ടല്ല, അതൊക്കെ യാതൊരു മെരിറ്റും ഇല്ലാത്ത രാഷ്ട്രതന്ത്രങ്ങളാണ്, യാതൊരു മൊറാലിറ്റിയും ഇല്ലാത്ത രാഷ്ട്രതന്ത്രങ്ങളാണ്. ഇന്ന് അതല്ല, രാഷ്ട്രതന്ത്രത്തിലും മൊറാലിറ്റി വേണമെന്ന് പറയുന്നവരാണ്. മാക്വില്യന്റെ പോലെയുള്ള രീതികൾ അതൊന്നുമല്ല ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ, അതൊക്കെ എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഇവിടെ വരുമ്പോൾ. ഈ പഠനങ്ങളാണ് അടിസ്ഥാനപരമായി കിടന്ന് ഈ അടിക്കുന്നതന്നെ. അങ്ങനെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റും. അപ്പൊ എന്തു വരുന്നു, കുറെ ശത്രുക്കളെ എപ്പോഴും സൃഷ്ടിച്ചു നിർത്തി അവരെ ആക്രമിക്കാൻ വരികയാണ്, നമ്മളെല്ലാവരും എന്തു വേണം, പ്രതിരോധ സജ്ജരായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഏകാധിപത്യ സ്വഭാവമുള്ളവർ ഇതൊക്കെ കയ്യിലെടുത്ത് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊന്നുമല്ല വേണ്ട ഇവിടെ. ഗുരു പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ വേണം ഇവിടെ മുമ്പോട്ട് വേണ്ട. എങ്ങനെ, എല്ലാവരും ആത്മസഹോദരരാണ്. അല്ല, അവിടെ ചാണക്യസൂത്രവും ഭഗവത്ഗീതയും കൂടെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഈ ചാണക്യ സൂത്രം കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതാണ് ഇവിടെ പോലീസും പട്ടാളവും ഒക്കെ കയറിയത്. ആ ചാണക്യ സൂത്രം മാറ്റിവെച്ചിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതായത് ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തരമായ കലാപം നടക്കുകയാണ്, ജനങ്ങൾ തമ്മിലടിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആർക്കാണ്? അത് ഭരിക്കുന്നവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. ഭരിക്കുന്നവരുടെ പിടിപ്പോടുകൊണ്ടാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനകത്ത് ആഭ്യന്തരമായ ഒരു കലാപം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സെൻട്രൽ ഗവൺമെന്റ് അത് പിരിച്ചുവിടും, പിരിച്ചുവിട്ടിട്ട് അവരെ നേരിട്ട് ഭരിക്കും. എന്തുകൊണ്ട്? ആഭ്യന്തര കലാപം ഉണ്ടായാൽ ഉത്തരവാദിത്വം ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ആഭ്യന്തരമായ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം, ഉണ്ടാകുമ്പോൾ നേരിടാൻ വേണ്ടി ചാണക്യസൂത്രം എടുത്തു കഴിഞ്ഞാൽ എന്തുവരും? അത് ഭയങ്കര കലാപമായി മാറും. അതാണ് ശിവേരി സംഭവിച്ചത്. അത് വരുന്ന തലമുറയെങ്കിലും അത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ചാണക്യ തന്ത്രങ്ങളല്ല അത് ഉപയോഗിച്ചല്ല ഭരിക്കേണ്ടത്. ഇന്ന് ഭരിക്കുന്നവരെയും അത് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം. അങ്ങനല്ല വേണ്ടത്. ശരി.